തീരത്ത് ആരോരുമില്ലാ നേരത്ത് തന്നണം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. ഉമരക്കൊമ്പിൻ ചാരത്ത് ഊമണം വീശും നേരത്ത് തന്നണം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ്. ിൽ കേറിയൊളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ ആദ്യമായുള്ളിൽ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നണം തെന്നി